അത് നമ്മള് സീരിയസ് ആക്കണ്ട. രാജഗുരുവിന്റെ വ്യാഖ്യാനം ഞാൻ രാവിലെ എടുത്ത് വായിച്ചപ്പോഴേ ആമുഖത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് വായിച്ചു പോകണം മൊത്തം. അതിനൊരു ചെറിയ ഭാഗം മാത്രമേ ഞാൻ വായിക്കുന്നു. ഈ അസാധാരണ മനുഷ്യന് ഒരു ദിവസം എന്നോടൊരു പ്രത്യേക ചോദ്യം ചോദിക്കണമെന്ന് തോന്നി. ഗുരുവിനെ കുറിച്ചാണ് പറയുന്നു. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ തിരുവിതാംകൂറിൽ ചിലരെയൊക്കെ ഉപദ്രവിക്കാറുള്ളതായി കണ്ടുപോരുന്ന കുട്ടിച്ചാത്തിനെ സംബന്ധിക്കുന്ന ഒരു വിവരണം നൽകി. എന്നുവെച്ചാൽ നടായഗുരുവിനോട് കുട്ടിച്ചാത്തിനെ കുറിച്ച് ഗുരു പറഞ്ഞു എന്നാണ്. അതിന്റെ ഭാഗമായി ആ മാന്യൻ പറഞ്ഞു, മേൽക്കൂരയിൽ നിന്ന് കല്ലുകൾ വീട്ടിന്റെ ഉള്ളിൽ വന്ന് വീഴും. കുട്ടിച്ചാത്തൻ ചെയ്യുന്ന കാര്യങ്ങളെ പറയാണ്. അത് കയ്യിലെടുത്ത് നോക്കാം കല്ലുകൾ, ശരിയാണ്. പെറുക്കി വെളിയിലെ തെങ്ങിന്റെ ചോട്ടിലോ മറ്റോ ഇടുകയും ചെയ്യാം. എന്നുവെച്ചാ ആ കല്ല് ഉള്ളതാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് അത് പറഞ്ഞത്. അത് അവിടെ തന്നെ കിടക്കുകയും ചെയ്യും. കല്ല് കല്ലാണല്ലോ, അതായത് അന്തരീക്ഷത്ത് മാഞ്ഞു പോകുന്ന സാധനമല്ല, യഥാർത്ഥ കല്ല് തന്നെയാണ്. കുട്ടിച്ചാത്ത എറിയുന്ന യഥാർത്ഥ കല്ലാണ്. പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നതാണോ അത് എന്ന് പരിശോധിച്ചു നോക്കിയാൽ എങ്ങു നിന്നും എടുത്തതാണെന്ന് കണ്ടെത്തുകയും ഇല്ല. അവിടെ അടുത്തുനിന്നൊന്നും എടുത്ത കല്ലല്ല. വീട്ടിനുള്ളിലിരിക്കുന്ന ആളിന്റെ തൊട്ടടുത്ത് കല്ല് വന്ന് വീഴും. അവരെ അത് പേടിപ്പിക്കും. ആ കല്ല് വന്ന് വീഴുമ്പോൾ ആരും പേടിക്കുമല്ലോ. കുട്ടിച്ചാത്തന്റെ വേറുകളെപ്പറ്റി ഇങ്ങനെ ഒരു വിവരണം നൽകിയിട്ട് ചോദിച്ചു, നിന്റെ ശാസ്ത്രത്തിൽ എവിടെയെങ്കിലും ഇമാതിരി കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. നീ പഠിക്കുന്ന അന്ന് ഇദ്ദേഹം സയൻസ് പഠിക്കുകയാണല്ലോ, ഇതിൽ സയൻസിൽ എന്ത് പറയുന്നു എന്നാണ്. കഴിഞ്ഞ തലമുറയിൽപ്പെട്ട ഒരു സാധാരണക്കാരന്റെ ചോദ്യമാണ്. ഗുരുവിനെ കുറിച്ച് പറയണം. കാരണം നടായൂർ അന്ന് പയ്യനാണ്, സ്കൂളിൽ പഠിക്കുകയാണ്. ഗുരു പഴയ തലമുറയാണല്ലോ. എന്നാലും അത് എന്റെ ഉള്ളിൽ എവിടെയോ ചെന്ന് തറച്ചു ആ ചോദ്യം. അതവിടെ തന്നെ ഒളിമങ്ങാതെ കിടന്നു. പിന്നീട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വെറും ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന എനിക്ക് അന്ന് അതിന് ഒരുത്തരവും പറയാൻ സാധിച്ചില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അന്നത്തെ ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന നടായൂരന് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. നിന്റെ സയൻസിൽ ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന്. ഇപ്പോഴാകട്ടെ അതിലൊരു കൈ വെച്ച് നോക്കാൻ കൂടുതൽ തയ്യാറാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഈ പുസ്തകത്തിൽ ഞാൻ നടത്തുന്നത് ഇപ്പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ഒരു പരിശ്രമമാണ്. അതായത് ഈ ദർശനമാനയ്ക്ക് വ്യാഖ്യാനം എഴുതുന്നത് പണ്ട് കുട്ടിച്ചാത്തനെ കുറിച്ച് ഗുരു ചോദിച്ചല്ലോ, നിന്റെ സയൻസിൽ ഇതിനെ കുറിച്ച് ഒന്നും പറയുന്നുണ്ടോ, അതിന്റെ മറുപടിയാണ് എഴുതുന്നത്. അപ്പോ ഇതില് ഇദ്ദേഹം പറയുന്നത് ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും സ്കൂൾ വിദ്യാർത്ഥികളുടെ അടുത്ത് എന്ന് ചോദിക്കണമെങ്കിൽ അവർ പറഞ്ഞുതരും എന്താണ് കുട്ടിച്ചാത്തനെന്നുള്ള. സാമാന്യ ബോധമുള്ള കുട്ടികളെല്ലാം പറയും, പിന്നെ തീരെ ബോധമില്ലാത്ത കുട്ടികളെ പറയാതിരിക്കത്തു. ഇത് വായിച്ചപ്പോൾ എനിക്ക് വളരെ വിചിത്രമായി തോന്നി. നടായൂർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഒരു സംഭവം പറയാം. 2000-ലാണ് എന്നാണ് എന്റെ ഒരു ഓർമ്മ. അപ്പോ ഈ തലശ്ശേരി ഭാഗത്തൊരു സംഭവം ഉണ്ടായി. ഒരു വീട്ടിൽ കുട്ടിച്ചാത്ത കല്ലെറിയുന്നു, തുണികളൊക്കെ തീ പിടിക്കുന്നു, പല സംഭവങ്ങളൊന്നു പത്രങ്ങളിലൊക്കെ വന്നു, വലിയ വാർത്തയായി. ഒരുപാട് പേര് കുട്ടിച്ചാത്തനെ കണ്ട്, ഒരുപാട് പേര് അവിടെ പോകാൻ തുടങ്ങി. അത്ഭുതം തന്നെയാണ് പോയവരൊക്കെ സംബന്ധിച്ച്. അപ്പൊ ഞാനിത് പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് കേരള യുക്തിവാദി സംഘം, അവരുള്ള കുറെ ആൾക്കാർ അവിടെ പോയി. ഇവര് അവിടെ പോയിട്ട് പറഞ്ഞു കുട്ടിച്ചാത്തനെ ഞങ്ങൾ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവര് ആ വീട്ടിനെ അവരെ നിരീക്ഷണത്തിൽ വെച്ചു. വേറെ കുറെ പേര് ഇതിന്റെ പരിസരത്തിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കുട്ടിച്ചാത്തനെ കണ്ടുപിടിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ വീട്ടിലെ ഒരാള് ആ വീട്ടിലുള്ളപ്പോഴേ കുട്ടിച്ചാത്തൻ കല്ലറിയത്തുള്ളൂ, ആ ആള് വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ കുട്ടിച്ചാത്ത അറിയത്തില്ല. ഒരു 10-16 വയസ്സുള്ള ഒരു പയ്യനാണ് ഈ വികൃതി മുഴുവൻ കാണിക്കുന്നത്. അന്ന് അവസാനം കയ്യോടെ പിടിച്ചവൻ ഇന്നെവിടെയെങ്കിലും കുട്ടിച്ചാത്തൻ എറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. വളരെ ഏറ്റവും സിമ്പിളായി പിടിക്കാനുള്ള ഒരു വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ? ഞാൻ പറയുന്നു വെക്കണ്ട, ആ കല്ലിന് നമ്മൾ തുടരുത്, എറിഞ്ഞ കല്ലിന് ഫിംഗർ പ്രിന്റ് വരെ വിളിച്ചുകൊണ്ടുവരണം. എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുക്കണം, ആരുടെ വിരലാണെന്ന്. എന്നിട്ട് ആ പരിസരത്തുള്ള ആരെങ്കിലും പരിശോധിച്ചു കഴിഞ്ഞാൽ വിരലടയാളം ഉറപ്പായിട്ടും കിട്ടും. സിമ്പിളായി കണ്ടുപിടിക്കുക. പിന്നെ ഇപ്പൊ അനീഷ് പറഞ്ഞില്ലേ ക്യാമറ, ഇപ്പൊ ക്യാമറകൾ വന്നതിന് ശേഷം ഇപ്പൊ കുട്ടിച്ചാത്ത ഒരിടത്ത് അറിയാറില്ല. ഇത്രയും നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ദർശനമാനയ്ക്ക് വ്യാഖ്യാനം എഴുതി നറായൂർ എന്ന് പറഞ്ഞ നറായൂർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഗുരു ഇങ്ങനെ ചോദിച്ചതേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ നാട്ടും പുറത്തുണ്ട്, എന്താണ് നിന്റെ സയൻസ് പറയുന്നത്? ഗുരു എപ്പോഴും ഗുരുവിന്റെ രീതി എപ്പോഴും അന്വേഷണമാണ്. എന്താണ് ഇതൊക്കെ? വെറും മനുഷ്യന്റെ എന്താണ് മാനസികമായ വിഭ്രാന്തികളാണെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ ഗുരുദേവൻ കുട്ടിച്ചാത്തിന് കത്തെഴുതിയത്. ഹലോ കുട്ടിച്ചാത്തനെന്നും പറഞ്ഞു ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയല്ലോ, എന്താണ് ഡിയർ കുട്ടിച്ചാത്തൻ. അവരുടെ ഒരു കത്തെഴുതിയത് ചേർന്ന് മനസ്സിലായി കൂടി ഇത് ഗുരു ഇതൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഇത്രയും പഠിപ്പുള്ള നടരാജഗുരു കുട്ടിച്ചാത്തൻ അറിയാമോ എന്ന് ചോദിച്ചതിന് ഉത്തരം കിട്ടാൻ ദർശനമാനയ്ക്ക് വയ്ക്കാൻ എഴുതിയതിന് ഉത്തരം കിട്ടും? ഇനി അതാണ് അടുത്ത ചോദ്യം. ദർശനമാന മുഴുവൻ വ്യാഖ്യാനിച്ചാൽ നിങ്ങൾക്ക് ദർശനമാനയോടൊപ്പം കുട്ടിച്ചാത്തനം കാണാൻ പറ്റത്തില്ല. ഇതെനിക്കിതൊരു എന്തോ ഒരു വിഭ്രാന്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ദർശനമാനയുടെ വ്യാഖ്യാനം കുട്ടിച്ചാത്തനുമായിട്ട് എന്താ ബന്ധം? അതിനു വേണ്ടിയിട്ട് ഇത്രയും വ്യാഖ്യാനിക്കണം. ഒരു വരി വേറെ സംഭവം ഞാൻ പറയാം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. പണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്നുവെച്ചാൽ 90-ന് മുമ്പ് അന്ന് ഈ ഇടവ ഭാഗത്ത് മറ്റുമുള്ള ഒരു മുസ്ലിം രണ്ടു മൂന്ന് പേര് ഇവിടെ വന്നു. എന്താണ് അവരുടെ വീട്ടിൽ കുട്ടിച്ചാത്തന്റെ ശല്യം ഓർമ്മയുണ്ടാ എന്ന് പറഞ്ഞു ഇവിടെ വന്ന് പറഞ്ഞു. അന്നും എനിക്ക് കുട്ടിച്ചാത്തന്റെ വിശ്വാസമൊന്നുമില്ല. ഞാനവരോട് ഇതൊക്കെ എന്താണ് ഒരു യുക്തിവാദിയുടെ മനസ്സോടുകൂടി അവരോട് ഇതൊക്കെ ചോദിച്ചറിഞ്ഞ് ഇവരെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് സംഭവം നടക്കുന്നത് അറിഞ്ഞപ്പോ, പക്ഷെ ഇവര് ദൃഢമായി വിശ്വസിക്കുന്ന അവിടെ കുട്ടിച്ചാത്തൻ ഉണ്ടെന്ന് പൂർണമായും വിശ്വസിക്കുകയാണ്. അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സംശയിച്ച്, അപ്പൊ ഞാൻ ഒരു പെൺകുട്ടി അവിടെയുണ്ട്, ഞാൻ പറഞ്ഞു എന്നാ ഈ പെൺകുട്ടിയായിരിക്കും, ഈ കുട്ടിച്ചാത്തനെന്ന് പറയുന്നത് ഈ പെൺകുട്ടിയായിരിക്കും എന്ന് പറഞ്ഞത് അവർക്ക് ശരിക്കും മനസ്സിലായില്ല ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. ഇവര് അടുത്ത് കഴിഞ്ഞ രണ്ട് മുസ്ലിം പയ്യന്മാരാണ് ഈ പെൺകുട്ടിയും കൊണ്ടുവന്നത്, അത് അവരുടെ പെങ്ങളാണ്. ഒരു ആ പെൺകുട്ടിക്ക് ഒരു 10-15 വയസ്സ് വരും. അപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നോക്കുക, കുട്ടിച്ചാത്ത ഇല്ലെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞു ഈ കുട്ടിയെ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുക, മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ഈ ശല്യം ഉണ്ടോന്ന് നോക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയിലൂടെയാണ് കുട്ടിച്ചാത്ത പ്രവർത്തിക്കുന്നത്, ഈ കുട്ടിയെ മാറ്റുക. അപ്പൊ അവർ പറഞ്ഞു ഈ കുട്ടി ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല, അതിനെന്തോക്കെ പറഞ്ഞ അവിടെ വേറെ ഒരു എന്റെ മൂത്ത ഒരു സ്ത്രീ പ്രസവിച്ച് കിടക്കുന്നു, അവിടെ ഒരുപാട് ജോലികളുണ്ട്, എല്ലാ ജോലിയും ഈ കുട്ടിയാണ് ചെയ്യുന്നത്, ഈ കുട്ടി ഇപ്പൊ അവിടെ നിന്ന് മാറ്റാൻ പറ്റത്തില്ല, കുറച്ചു കാലം കഴിഞ്ഞാണെങ്കിൽ നോക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരങ്ങ് പോയി. പിന്നെ ഒന്നും പറഞ്ഞില്ല. കുറെ കാലം കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്നൊക്കെ പോയതിന് ശേഷം ഒരു ദിവസം ഒരു പഴയ പത്രം ഞാൻ എടുത്തു നോക്കിയപ്പോ ഇതിനെ കുറിച്ചുള്ള വിവരം കിടക്കുന്നത് എന്താണ്, അവിടെയും യുക്തിവാദികൾ അവിടെ ചെന്ന് ഈ പെൺകുട്ടിയാണ് ഈ എറിയുന്നതെന്ന് അവർ കണ്ടുപിടിച്ചു. ഇന്നതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്, അന്ന് ക്യാമറയൊന്നുമില്ല. എന്നാണ് ഈ ക്യാമറ വെച്ചാൽ മതി, ആരാ അറിയുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ പെൺകുട്ടിയാണെന്ന് അവർ കണ്ടുപിടിച്ച അവസാനം. അപ്പോ ഈ കുട്ടിച്ചാകത്തൻ എന്ന് പറയുന്നത് അതിന് ഈ കുട്ടികൾ പൊതുവെ ഇത് ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ ഒരു 10, 15, 16 വയസ്സൊക്കെയുള്ള പിള്ളേർ ഇത് ചെയ്യാറുണ്ട്. അതിനൊരു കാരണം പറയുന്നത് ഇവര് കൂടുതൽ ജോലി ചെയ്യിക്കുക, വീട്ടിൽ നിരന്തരമായി അവരെ ബോർഡടിപ്പിക്കുന്നു, പണികൾ ഇങ്ങനെ ചെയ്യിപ്പിക്കുക, ജോലി ചെയ്ത് ചെയ്ത് ചെയ്ത് ഇവർക്ക് മാനസികമായ സ്ട്രെസ് ഉണ്ടാവും. മാനസികമായ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഇവർ കാണിക്കുന്ന ഒരു വികൃതിയാണത്. കുട്ടിച്ചാത്തനെ കുറിച്ചൊക്കെ ഇവർ കേട്ടിരിക്കും, കുട്ടിക്കാലം മുതൽ ഇതൊക്കെ അല്ലേ കേൾക്കുന്നു. അപ്പോൾ ഇവരുടെ ഈ സ്ട്രെസ് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലും ഒരു പണിയൊപ്പിക്കും. അതിലൊന്നാണ് കുട്ടിച്ചാത്തൻ. ഈ തലശ്ശേരിയിൽ ഇവര് യുക്തിവാദികളെ ഒന്ന് പരിശോധിച്ചപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. കാരണം ഈ പയ്യൻ ചിലപ്പോൾ ഇത് എറിയുന്നത് ഇവന്റെ തുണിയിൽ കല്ല് പൊതിഞ്ഞു വെച്ചിട്ട് കട്ടിന്റെ അടി കയറി ഇരുന്നാണ് എറിയുന്നത്. ആർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു മുറി കയറി ഇരുന്ന് വേറൊരു മുറിയിലേക്ക് എറിയും. അതിന്റെ ആങ്കിളെല്ലാം കറക്റ്റായി നോക്കി ഇവ നോക്കുമ്പോൾ ഒരു കല്ല് വന്ന് വീഴുന്നു, ഇങ്ങനെ പൊക്കിയിടുമ്പോൾ അപ്പൊ മേളിൽ നിന്ന് കല്ല് വന്ന് വീഴുന്നു, സൈഡിൽ നിന്ന് വരുന്നില്ല. അപ്പൊ അവൻ ഉപയോഗിച്ച ടെക്നിക്ക് കണ്ട് അവരെ അത്ഭുതപ്പെട്ടു. എളുപ്പം പിടിക്കാൻ പറ്റില്ല. പിന്നെ വേറൊന്ന്, ഈ വീട്ടിലുള്ളവർ പെട്ടെന്ന് വിശ്വസിക്കും കുട്ടിച്ചാത്തൻ തന്നെ എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ യുക്തിയൊന്നും പ്രവർത്തിക്കത്തില്ല, അതിനെതിരായി ചിന്തിക്കാൻ പറ്റില്ല. കാരണം കുട്ടിച്ചാത്തനാണ്, ഇനി കുട്ടിച്ചാത്തനെ ഒഴിവാക്കിയാൽ മതി. ഇത് വേറെ ഒരാളെ സംശയിക്കുകയോ നിരീക്ഷിക്കുകയോ ചെയ്യാൻ ഒരിക്കലും മനസ്സ് തയ്യാറാകത്തില്ല. അതിനാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതിനെ ദൃഢപ്പെടുത്താനും എപ്പോഴും നമ്മൾ ശ്രമിക്കും. നമ്മുടെ വിശ്വാസം നമുക്ക് സംരക്ഷിക്കണം. അപ്പം വീട്ടിലുള്ളവർ വിശ്വസിക്കുകയാണ് കുട്ടിച്ചാത്തൻ എറിയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വിശ്വാസത്തെ ദൃഢപ്പെടുത്താൻ നോക്കുമെന്ന് വെച്ചാൽ മറിച്ച് ഈ വീട്ടിലാരെങ്കിലും ഇത് ചെയ്യുന്നതാണോ എന്ന് അവർ മാറി ചിന്തിക്കാൻ തയ്യാറാവും. അങ്ങനെ സംഭവിക്കും. പിന്നെ മാസിക സ്റ്റീരിയ എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അവിടെയുള്ള ആ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും അത് സ്വാധീനിക്കും. എന്ന് വെച്ചാൽ എല്ലാവരും ഒരേ കാര്യം തന്നെ വിശ്വസിക്കാനുള്ളത് ഇത് കുട്ടിച്ചാത്തം തന്നെയാണോ. ഇതാണ് മാസിക സ്റ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ ഒരാൾക്കും തിരിച്ച് അവരെന്താണോ ഉറച്ചിരിക്കുന്നത് അതിൽ നിന്നും മാറി ചിന്തിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ആ ഗ്രൂപ്പിലുള്ള മുഴുവൻ പേരും ഇത് എറിയുന്നു എന്ന് തന്നെ വിശ്വസിക്കും. അപ്പൊ ആരെയും അവർ സംശയിക്കില്ല, പരസ്പരം സംശയിക്കില്ല. ഒരിക്കലും അവരുടെ യുക്തി പ്രവർത്തിക്കത്തില്ല, ഒരിക്കലും അവർക്ക് കണ്ടെത്താനും പറ്റത്തില്ല. അവർ കുട്ടിച്ചാത്തനെന്ന് തന്നെ വിശ്വസിക്കും. ചിലപ്പോൾ ഈ എറിയുന്ന പിള്ളേർ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് നിർത്തും. പിന്നെ ചില പഠനങ്ങളിൽ വെച്ചിട്ടുള്ളത് ചില പിള്ളേർ സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി ഈ പണി എന്ന് വെച്ചാൽ, അപ്പോ വീട്ടിലൊരു ബഹളം നടക്കും, ആൾക്കാരൊക്കെ വരും, ബഹളമായി. അപ്പം പിന്നെ വീട്ടുകാരെല്ലാം ഇതിലാവും. അപ്പൊ ഇവൻ ഇതിന്റെ സൗകര്യത്തിനും പള്ളിക്കൂടത്തിൽ പോകാതിരിക്കും. ഇങ്ങനെയുള്ള പിള്ളേരുടെ പിന്നെ വരുന്ന അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്ന ഒരു മാനസിക എല്ലാവർക്കും ഉള്ളതാണ്. അത് മുതിർന്നവരിലും ഉണ്ട്. ഇപ്പോ ഞാനിവിടെ ഇരിക്കുന്നു, എന്നെ ആരും കാണാൻ വരുന്നില്ല, എന്നോടാരും ഒന്നും സംസാരിക്കുന്നില്ല. വന്ന് ആവശ്യം ഇവിടെ പലരും ആൾക്കാർ വരുന്നു, കാണുന്നു, സംസാരിക്കുന്നു, അവരുടെയൊക്കെ അടുത്ത് ആളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നും എന്ന ഒരു ചിന്താഗതിയാണ് അറ്റൻഷൻ സീക്കിങ്. അപ്പം ഞാനെന്ത് ചെയ്യും, ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടി പുറത്ത് ആൾക്കൂട്ടത്തിൽ നിന്ന് ബഹളം ഉണ്ടാക്കും, എന്തെങ്കിലും ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കും. അപ്പം എല്ലാവരും ശ്രദ്ധിക്കും, ഇതാരടാ, ഇതിനാണ് അറ്റൻഷൻ സീക്കിങ് എന്ന് പറയുന്നത്. കൊച്ചുകുട്ടികൾക്ക് ഈ പ്രശ്നം ഉണ്ടാകും. ഇവരാരും ശ്രദ്ധിക്കുന്നില്ല, ഇവരും ആ വീട്ടിലൊരംഗമാണ്. അവിടെ ഒരുപക്ഷെ ഏറ്റവും ചെറിയ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അപ്പോ ഇവര് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കും. അത് എന്ന് വെച്ചാ അവരുടെ അത് അവർക്ക് മനസ്സിലുണ്ടാകുന്ന സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നത്. അതല്ല അവർക്കൊരു സന്തോഷം, എല്ലാവരോടുമുള്ള ഒരു പക വീട്ടലാണ്, എന്നാലും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന എല്ലാവരും ഇന്ന് പേടിപ്പിക്കും. കാരണം ഈ കഥകളൊക്കെ ഇവരുടെ ഉള്ളിലുണ്ടല്ലോ. ഇതിന്റെ പിന്നിൽ മനഃശാസ്ത്രമാണ് ഒരു തരത്തിൽ പ്രവർത്തിക്കുന്നത്. മനഃശാസ്ത്രം മാത്രമല്ല, ഈ പഴയകാലത്ത് നടന്നിരുന്നത് ഒന്ന് ഈ ഒരുപാട് സാമൂഹികമായി പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നതുകൊണ്ട് ദാരിദ്ര്യം, രോഗം, ഇങ്ങനെ പല പ്രശ്നങ്ങളും, വിവേചനം, ഇതൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന ജനങ്ങൾ, ഇവരുടെ ഇടയിൽ ഉള്ള മനുഷ്യരാണ് ഇതിനോടൊക്കെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഇവർ ഈ കല്ലെറിയുന്നത്. അവിടെ അവരുടെ മനഃശാസ്ത്രമാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു തന്നെ ഇതൊക്കെ അനുഭവിച്ചവന് ഭയങ്കരമായ സമ്മർദ്ദം വരുന്നു, അവൻ ഇതിനോടൊക്കെ ഒരു പ്രതികാരം ചെയ്യണമെന്ന് തോന്നുന്നു. അതാണ് ഇവൻ കല്ലെറിഞ്ഞ ആൾക്കാരെയൊക്കെ പേടിപ്പിക്കുകയാണ്. അവൻ ശരിക്കും എറിയുന്നത് ആ വ്യവസ്ഥിതിയോടുള്ള, ഇത് ആന്ത്രോപോളജിസ്റ്റുകൾ പറയുന്ന ആ സംഭവത്തിൽ നടക്കുന്നതിനോടുള്ള അവന്റെ, അവൻ വേറൊന്നും ചെയ്യാനില്ല, അവൻ നിസ്സഹായനാണ്, അവൻ ഈ വ്യവസ്ഥയ്ക്കെതിരായി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവനെന്ത് ചെയ്യും? കല്ലെറിയും. കല്ലെറിഞ്ഞ ആൾക്കാരൊക്കെ പേടിപ്പിക്കും. അപ്പൊ അവനൊരു സന്തോഷം, ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോ അതിന്റെ വേറൊരു ഭാവം വരുന്നത് ഇതിന്റെ ബെനിഫിറ്റാണ്. നാട്ടുംപുറത്തെ മന്ത്രവാദികള്, ചെറിയ ചെറിയ ആൾക്കാരൊക്കെ ഉടനെ ഇത് പറയിക്കണ്ടോ, കുട്ടിച്ചാത്ത എറിഞ്ഞാണ്, മുമ്പ് എറിഞ്ഞിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്, ഈ സാധാരണയാണ് എന്ന് പറഞ്ഞ അവർ കുട്ടിച്ചാത്തിന് ഉപാസിക്കാൻ തുടങ്ങും, സ്വാധീനിക്കാൻ തുടങ്ങും, അവരെ എന്താണ് പലതും പഴയ ഒരു വിശ്വാസമാണ് പഴയ. അപ്പൊ ആൾക്കാരും കുട്ടിച്ചാത്തിനെ സ്വാധീനിക്കാനും എല്ലാം, ഇതൊക്കെ ഓരോരോ മനുഷ്യന്റെ മാനസികമായ ഓരോ വിഭ്രാന്തികൾ കൊണ്ടുവരുന്നത്. അതിന്റെ പിന്നിലൊരു സോഷ്യൽ സയൻസ് ഉണ്ട്, ആന്ത്രോപോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, ഇതെല്ലാം കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തി എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സമൂഹം മുഴുവൻ ഹിസ്റ്റീരിയ പോലെ എല്ലാവരെയും വിശ്വാസം ബാധിക്കുകയാണ്. ആ കുട്ടിച്ചാത്തുണ്ട്. ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ ലോക്കൽ മന്ത്രവാദികളും അവരും ഇവരും ഒക്കെ വരും. വന്നിട്ട് അവരിതിന്റെയൊക്കെ കുത്തക ഏറ്റെടുക്കും. കാരണം അവർക്കിതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്, കാരണം അവർക്കും ദാരിദ്ര്യമുണ്ട്. അപ്പൊ ലോകത്തെല്ലാ ദരിദ്ര സമൂഹങ്ങളിലുമാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഒരു കാലത്ത് വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ കേരളത്തിലും കുട്ടിച്ചാത്തുണ്ട്. പക്ഷെ എന്താണ്, ഇപ്പൊ കുട്ടിച്ചാത്തിന്റെ രീതി മാറി. പണ്ടത്തെ കുട്ടിച്ചാത്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കല്ലെറിയുക, പേടിപ്പിക്കുക, തീ കത്തിക്കാതൊക്കെയാണ്. ഇപ്പോഴത്തെ കുട്ടിച്ചാത്ത അങ്ങനെയല്ല. ഇപ്പൊ കുട്ടിച്ചാത്തൻ കുറച്ചുകൂടി പരിഷ്കൃതനായ വിഷ്ണുമായ ഇപ്പോഴത്തെ കുട്ടിച്ചാത്തൻ എന്ന് വെച്ചാൽ ശിവന്റെയും പാർവതിയുടെയും മകനായി ജനിച്ച കുട്ടിച്ചാത്തനാണ്. ആ കുട്ടിച്ചാത്തനെ ചിലരിങ്ങനെ ഉപാസിച്ചിട്ട് ആൾക്കാർക്ക് ഓരോ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും. അപ്പൊ പഴയ അതങ്ങ് പോയി. ഉപദ്രവിക്കുന്ന കുട്ടിച്ചാത്തനല്ല ഇപ്പൊ. ഇപ്പൊ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള കുട്ടിച്ചാത്തനാണ്. അത് വെച്ച് ഉപാസിക്കുക, കാനാടി മറ്റതും മറിച്ചതെന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അത് വെച്ച് അവര് പൈസ ഉണ്ടാകും. വലിയ അപാധക കുട്ടിച്ചാത്തൻ ബിസിനസ് വളരെ വലുതാണ്, വലിയ പണം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട്? പഴയ കുട്ടിച്ചാത്തൻ പോയി, കല്ലെറിയുന്ന കുട്ടിച്ചാത്തനല്ല ഇപ്പം, അനുഗ്രഹിക്കുന്ന കുട്ടിച്ചാത്തനാണ്, വിഷ്ണുമായയാണ്. അപ്പോ ഈ പറയുന്ന സംഭവങ്ങളിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതും മനുഷ്യന്റെ ഒരു മാനസികമായ, കേരളത്തിലും ഒരുപാട് സംഭവങ്ങൾ, ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലയിടത്തും ഈ യുക്തിവാദികൾ പോയി അത് പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ അധികം കേൾക്കാറില്ല. കാരണം ഇന്നിപ്പോ കുട്ടിച്ചാത്ത എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞപോലെ CCTV വെച്ചാൽ കുട്ടിച്ചാത്തിന്റെ പരിപാടി അതോടെ നിൽക്കും. അതുകൊണ്ട് ഇപ്പൊ കുട്ടിച്ചാത്ത എറിയുന്നില്ല. അപ്പൊ ഇത്രയും എന്താണ്, വെറും ഒരു അന്ധവിശ്വാസം, യാതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് കേട്ടിട്ട് അതിനുവേണ്ടി ദർശനമാല വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞാണ് ഒന്നുകൂടെ നടായവര് പറയുന്നുണ്ട്. ഞാനീ പറയുന്നതിന് എന്താണ്, ഈ കുട്ടിച്ചാത്തനെ അതിന്റെ പേരിലാണ് ഞാൻ ഈ വ്യാഖ്യാനം എഴുതിയെന്നുള്ളത് ആർക്കെങ്കിലും അംഗീകരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അവര് എന്റെ പുസ്തകം വായിക്കണ്ടെന്നാ. ഇതിനൊക്കെ എന്ത് പറയാനാണ്? അപ്പൊ ഏത് മാനസികാവസ്ഥയിലായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നത്? അതിന് ഈ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. പണ്ടെന്ന് വെച്ചാ ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ശിവലിംഗ സ്വാമിയുടെ നോട്ട് ബുക്ക് കിട്ടി. ശിവലിംഗ സ്വാമിയുടെ നോട്ട് ബുക്കിനകത്ത് കുട്ടിച്ചാത്തന് ഉപാസിക്കുന്ന ഒരു വഴി അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആര്? ശിവലിംഗ സ്വാമി. എങ്ങനെയാണ് കുട്ടിച്ചാത്തന്റെ സ്വാധീനമാക്കേണ്ട? അതിന്റെ മന്ത്രങ്ങളും ഓം ഹ്രീം ഹ്രീം ഭ്രൂവെന്നൊക്കെ പറഞ്ഞാണ് അതിന്റെ ചില കാര്യങ്ങളൊക്കെ എഴുതി. ഞാനതൊരു ബുക്കിൽ എഴുതിയെടുത്തു വെച്ചിരുന്നു. എവിടെ കാണണോ എന്തെങ്കിലും കാണണോ അന്ന്. മറ്റേ നഷ്ടപ്പെട്ടു ആരും എനിക്കതൊരു കൗതുകമായി തോന്നി. അന്നും എനിക്ക് കുട്ടിച്ചാത്തന്റെ വിശ്വാസം ഉണ്ടായിട്ടില്ല. ഉണ്ട്, ശിവലിംഗ സ്വാമി വിശ്വാസം ഉണ്ടായിരുന്നു. അതിന് ഞാൻ പറയുന്നത് ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ സാർവത്രികമായിരുന്നു. പിന്നെ വളരെ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇപ്പോ മേളിൽ നിന്ന് ഒരു കല്ല് വന്ന് വീണു, ആരെങ്കിലും എറിഞ്ഞതായിരിക്കും. ചിലപ്പോ ചിലർ ഇന്നത്തെ ഈ പ്രാങ്ക് പരിപാടി ഉണ്ടല്ലോ, പ്രാങ്ക് വീഡിയോ എന്നൊക്കെ പറയും, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ആൾക്കാർ ചിലപ്പോൾ പഴയ കാലത്ത് ഒരു വീട്ടിലുള്ളവരെ പാനിക്കാക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിലെ കല്ലുകൾ വലിച്ചെറിയും. എന്നുവെച്ചാൽ അവരൊന്നും ചിലപ്പോൾ വീട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി, വസ്തു കച്ചവടത്തിന് വേണ്ടി അങ്ങനെ പല രീതിയിൽ ചെയ്യും. ഇനി ഒരു വീട്ടിൽ കൊള്ളാമെന്നുള്ള ഒരു പെണ്ണുണ്ട്, അടുത്തുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് നോക്കി, അവൻ ആഗ്രഹമുണ്ട്, ഈ വീട്ടുകാരെ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ദേഷ്യത്തിന് വേണ്ടിയും കല്ല് വലിച്ചെറിയും, ഇവരാകെ ഇതാക്കിയും കുട്ടിച്ചാത്തലും വരും. ഇങ്ങനെ പല കാര്യങ്ങളാണ്, സാമൂഹികമായ പല പ്രശ്നങ്ങളാണ് ഈ കുട്ടിച്ചാത്തനായിട്ട് വരുന്നത്. അപ്പോ അന്നിത് വളരെ വ്യാപകമായി പ്രചരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നുകൊണ്ട് ആണല്ലോ ശിവലിംഗ സ്വാമി നോട്ട് ബുക്കിൽ എഴുതി വെച്ചത്. പോക്കുവരവെന്ന് വെച്ചാ പഴയ കാലത്തെ തമ്പുരാക്കന്മാർ മുണ്ടും മൂടിക്കൊണ്ട് പോക്കുവരവ് നടത്തിയിട്ട് പറയുന്നത്, ആരെങ്കിലും പേര് പറഞ്ഞാൽ ഈ പാവങ്ങൾ പിന്നെ രാത്രി എണീറ്റ് നോക്കത്തില്ലല്ലോ. അത് ഒരു സിനിമയില് നമ്മുടെ ഇയാള് കാണിക്കുന്നുണ്ടായിരുന്നു. അത്രയുണ്ട് പോക്കുവരവ്. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ, പോക്കുവരവുണ്ട്. ഈ രീതിയിലൊന്നുമില്ല. ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ ക്ഷേത്രത്തിന്റെ അശ്വത്ഥമാവിന്റെ പോക്കുവരവുണ്ടെന്ന് എവിടെ? കുന്നുംപാറ പറയും ആൾക്കാർ. ഇതില് ഈ പുരോഹിതന്മാർക്കൊരു വലിയ റോളുണ്ട്. കാരണം ഇത്തരം വിശ്വാസങ്ങൾ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു വിശ്വാസമായി ഊട്ടി ഉറപ്പിച്ചിട്ട് ഈ വിഷ്ണുമായ ചാത്തനെ പോലെ അതിനെ പരിഹരിക്കാനും അവരെ കൊണ്ട് കാര്യങ്ങൾ സാധിക്കാനും ഒക്കെ പൂജയും മന്ത്രവാദവും ഒക്കെ ചെയ്ത് ഈ ദരിദ്ര സമൂഹങ്ങളിൽ തന്നെ ഉള്ള ആൾക്കാർ തീരെ ദാരിദ്ര്യമുള്ളവരെന്ത് ചെയ്യും? ഇതിലൂടെ പൈസ ഉണ്ടാക്കാൻ പോകും. അതൊക്കെ ഒരു കാലത്ത് മനുഷ്യന്റെ പിന്നോക്കാവസ്ഥയിൽ ദാരിദ്ര്യമൊക്കെയാണ് ഇതിന് ഒരു പ്രധാന കാരണമെന്നാണ് ആന്ത്രോപോളജിസ്റ്റുകൾ പറയുന്നത്. എന്ന് വെച്ചാൽ നരവംശ ശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ പറയുന്നു. നേരത്തെ പറഞ്ഞ വിഷ്ണുമായ കാനാടി കുട്ടിച്ചാത്തൻ, അത് പല ആൾക്കാർ എനിക്കറിയാവുന്ന ആൾക്കാരെ പോയി പല കാര്യം സാധിച്ചതായിട്ട് എനിക്കറിയാം. അതിപ്പോ പറയുന്നില്ലേ കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നതാണ്. ഇപ്പോ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചില കാര്യങ്ങൾ സാധിക്കും, ചില കാര്യങ്ങൾ സാധിക്കത്തില്ല. ചില ഇപ്പൊ ഒരാൾ ഗൾഫിൽ പോണമെന്ന് വിചാരിക്കുന്നു. അപ്പോ അതിനുവേണ്ടി പാസ്പോർട്ട് എടുത്ത് വിസയ്ക്ക് കാശ് കൊടുത്ത് മറ്റു കാര്യങ്ങൾ എല്ലാം ഒക്കെ ശരിയായി. അപ്പോ എന്തൊക്കെ ശരിയായി വന്നാലും ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം. ഇതാണ് ചിലപ്പോ അക്കാമ എന്ന് തന്നെ പറയുന്നു. ഇതൊക്കെ ചിലപ്പം എഴുതുന്നതിന് തന്നെ പിശക് വന്നു കഴിഞ്ഞാൽ സംഗതി പോയി. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇയാൾ പോയി വിഷ്ണുമായയെ കണ്ടു കഴിഞ്ഞിട്ട് ശരിയായി വന്നാൽ അത് വിഷ്ണുമായയുടെ അക്കൗണ്ടിൽ എഴുതും, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ വിഷ്ണുമായയെ കാണാനല്ല പോകുന്ന ഒരാള് മുല്ലയെ കാണാനാണ് പോകണമെങ്കിൽ മുല്ലയുടെ അക്കൗണ്ടിൽ എഴുതും. അല്ല ഇനി പള്ളിയിൽ അച്ഛനെ കാണാൻ പോവണമെങ്കിൽ എന്ത് ചെയ്യും? ആ അക്കൗണ്ടിൽ എഴുതും. ഇത് ഏത് അക്കൗണ്ടിൽ ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും പോകാത്തവൻ എന്ത് ചെയ്യും? ആ വിചാരിക്കും എന്തോ എന്റെ ഭാഗ്യം കൊണ്ട് ശരിയായി വിചാരിക്കും. അല്ല, ഈ പോയിക്കൊണ്ട് കാര്യങ്ങൾ ശരിയാക്കുന്നു എന്ന് പറയുന്നത് കാരണമൊന്നും വെച്ചാൽ നമ്മുടെ ഭാവിയിൽ ഒരുപാട് അനിശ്ചിതത്വങ്ങളുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കില്ല. ചിലപ്പം നടക്കും, ചിലപ്പം നടക്കാതിരിക്കും. നമ്മൾ അറിയാത്ത പ്രശ്നങ്ങൾ വന്നു ചേരും, നമ്മൾ അറിയാത്ത തടസ്സങ്ങൾ വരും, അറിയാത്ത പരാജയങ്ങൾ വരും. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ ചെന്ന് കൊണ്ട് ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഈ മനുഷ്യന്റെ ഈ മനസ്സിലുള്ള ആശങ്ക, ആകാംക്ഷ, ഇതൊക്കെ ശരിയാവും, ശരിയാകില്ല, ഇങ്ങനെ ഒരു ആകാംക്ഷ എപ്പോഴും മനസ്സിലുണ്ടാവും. ഈ ആകാംക്ഷ ഉള്ളതുകൊണ്ട് ഗ്യാരണ്ടി ഇല്ലല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ അച്ഛനെ കൂടെ ഒന്ന് കണ്ടു കളയാന്ന് പറഞ്ഞാൽ അച്ഛന്റെ അടുത്ത് പോകും. ചിലപ്പോ ഈ നടന്നെന്നിരിക്കും, നടന്നില്ലെങ്കിൽ അച്ഛൻ പറയും കുഴപ്പമില്ല, അടുത്ത തവണ നമുക്ക് ശരിയാക്കാന്ന് പറയും. നടന്ന അച്ഛൻ പറയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടന്നതെന്ന് പറയും. എന്തായാലും അച്ഛന് സമാധാനമുണ്ട്. അച്ഛൻ പറയും ഞാൻ കഴിയുന്നത്ര നോക്കിയാണ് നടന്നത്, കുഴപ്പമില്ല, നമുക്ക് അടുത്ത് ശരിയാക്കാന്ന് പറയും. അപ്പൊ ഇത് ഒരാളുടെ അക്കൗണ്ടിൽ എഴുതുന്നു എന്നുള്ളതല്ലാതെ അവിടെ ഈ പറയുന്ന എന്താണ് കുട്ടിച്ചാത്തൻ, ഈ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഇതല്ലേ സംഭവം? അതിനെന്താ ഇത് പങ്കുവരുന്നു? യാതൊരു പങ്കുമില്ല. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇത് വ്യാപകമായി വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ശിവലിംഗ സ്വാമി നോട്ട് ബുക്ക് എഴുതി വെച്ചിരുന്ന അതിനെ ഉപാസിച്ച് സ്വാധീനമാക്കാനുള്ള വഴി. പിന്നെ അന്ന് സാമാന്യ ജനങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും ഒരു വിശ്വാസം ഇല്ലാതിരുന്നുണ്ട്, ഒരു അറിവും ഇല്ലാതിരുന്നുണ്ട്. പൊതുവെ ജനങ്ങൾ ഇതൊക്കെ അങ്ങ് വിശ്വസിക്കും. ഒരാള് അതിനാണ് മാസ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത്. ഒരാള് പറയാണ് പിന്നെ ഫാൾസ് മെമ്മറി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്. എന്താണ് ഒരു ഫാൾസ് മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഇരുന്നപ്പോൾ ഒരു കല്ല് ഇവിടെ വന്ന് വീണു, ഞാൻ ശരിക്കും കണ്ടാണ് കുട്ടിച്ചാത്ത എറിഞ്ഞാണ്. ഏതോ ആരോ ഒരാളൊരു കല്ലെടുത്ത് എറിഞ്ഞാണ്. ഇനി വേറൊരാൾ ഇവിടെ വന്നിരിക്കുമ്പോൾ അയാൾ പറയുന്നു, സത്യമാണ് ഞാൻ അവിടെ ചെന്നിരുന്നപ്പോഴും ആ കല്ല് വന്ന് വീണു എന്ന് പറയും. ഈ രണ്ടാമത്തെ ആളിരുന്നപ്പോൾ കല്ല് വീണില്ല, പക്ഷെ അയാൾ പറയുകയാണ് ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട്, എന്താണ് ഞാൻ കല്ല് വീഴുന്നത് കണ്ട് എന്ന് പറയും. ഇതിനാണ് ഫാൾസ് മെമ്മറി എന്ന് പറയുന്നത്. വെച്ചാൽ ഇയാള് കല്ല് വീഴുന്നത് കണ്ടില്ല, പക്ഷെ ഇയാളുടെ മനസ്സ് ഇയാളോട് പറയാണ് കണ്ടെന്ന്. എന്തുകൊണ്ട്? ഇയാളുടെ മനസ്സിൽ മുമ്പ് കല്ല് വീണ ആ സംഭവം ഇയാളുടെ മനസ്സിലിരിപ്പുണ്ട്, അയാൾ അത് വിശ്വസിക്കുന്നു. മുമ്പൊരിക്കും ഒരു കല്ല് വന്ന് വീണത് ഒരാൾ കണ്ടു, അയാൾ കുട്ടിച്ചാത്ത എറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇത് കേട്ട് ഇയാൾ കുട്ടിച്ചാത്തിനെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഇയാളുടെ മനസ്സപ്പോ കുട്ടിച്ചാത്തന് തെളിവ് ഹാജരാക്കുകയാണ്. കാരണം ഇയാളുടെ വിശ്വാസമാണ്. നമുക്ക് എപ്പോഴും ഒരു പ്രവണതയുള്ള നമ്മുടെ മനസ്സിന്റെ നമ്മുടെ വിശ്വാസങ്ങൾക്ക് തെളിവുണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വിശ്വാസങ്ങൾക്ക് തെളിവുണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കും, ഇല്ലാത്ത തെളിവ് നമ്മൾ ഉണ്ടാക്കും. അപ്പൊ ഈ കല്ലെറിയുന്നത് വിശാലാനന്ദ സ്വാമി ഇവിടെ ഇരിക്കുമ്പം കല്ല് വന്ന് വീണു കഴിഞ്ഞാൽ കണ്ടില്ലെങ്കിലും സ്വയം വിശ്വസിക്കും. അതിനാണ് ഫാൾസോ ഞാനും കണ്ടെന്ന് പറയും. കണ്ടിട്ടല്ല, കള്ളം പറയുന്നതല്ല, മനസ്സ് പറയണ. നമ്മുടെ മനസ്സിന്റെ ഇതൊക്കെ മനഃശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനം നടത്തിയതിന്റെ കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഫാൾസ് മെമ്മറി ഉണ്ട്, ഞാൻ പറയും ഞാൻ അങ്ങനും കണ്ടെന്ന് പറയും. അപ്പോ പല അപ്പോ ആ വിശ്വാസ കൂട്ടായ്മയിൽ എനിക്കൊരു സ്ഥാനം കിട്ടും, കണ്ടോ? അതും എനിക്ക് ആഗ്രഹമുണ്ട്. വിശ്വസിക്കുന്നവരുടെ ഇടയ്ക്ക് എനിക്കൊരു സ്ഥാനം വേണം. കാരണം അവൻ കണ്ട്, മറ്റവൻ കണ്ട്, അപ്പോ ഞാൻ കണ്ടില്ലെങ്കിൽ ഒരു മോശമല്ലേ? അപ്പൊ ഞാനാരായി? ഞാനും അവരുടെ കൂടെ എത്തിച്ചേരാൻ വേണ്ടി ഞാൻ എന്ത് പറയും? ഞാനും കണ്ട് കല്ല് വന്ന് വീഴുന്നത്. ഇതിനാണ് ഫാൾസ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോ ഫാൾസ് മെമ്മറി, കൺഫർമേഷൻ ബയാസ്, മാസ്കിറ്റി ഹിസ്റ്റീരിയ എല്ലാവരും വിശ്വസിക്കും. ഒരു ആള് വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു കല്ല് വന്ന് വീണെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള മുഴുവൻ പേരും വിശ്വസിക്കുക. ഇതിനാണ് മാസ്ക് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത്. അതൊരു മാനസികമായ ഒരു പ്രതിഭാസം അങ്ങനെ സംഭവിക്കുന്നതാണ്. ഇതിനപ്പുറം എന്താണ് ഈ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നതിന്റെ പിന്നിൽ യാതൊരു കഥയില്ല, ഒരു കഴമ്പുമില്ല. തികച്ചും ഇത്തരം മാനസികമായ വിഭ്രാന്തികളും ഇത്തരം ചില പ്രതിഭാസങ്ങളാണ് ഇതില് ഇന്ന് നമുക്ക് കിട്ടുന്ന എന്താണ് സോഷ്യോളജിക്കലായിട്ടുള്ള പഠനങ്ങളിൽ, ആന്ത്രോപോളജിയിലുള്ള പഠനങ്ങൾ, സൈക്കോളജിക്കലായിട്ടുള്ള പഠനങ്ങൾക്കപ്പുറം ഇതിനെക്കുറിച്ച് ഇനിയൊന്നും അറിയാനോ പഠിക്കാനോ ഇല്ല. കാരണം ഇത് ലോകത്ത് മുഴുവൻ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇവിടെ കുട്ടിച്ചാത്തനാണെങ്കിൽ ആഫ്രിക്കയിൽ ചെന്ന അവിടെ വേറൊരു പേരായിരിക്കും. അവിടെയുണ്ട് ഉപാസന, അതിന്റെ മന്ത്രവാദികൾ അവിടെയുണ്ട്, ഇതിനെ പിടിക്കുന്നവരുണ്ട്, സ്വാധീനിക്കുന്നവരുണ്ട്. ഇതൊക്കെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ലോകത്തെല്ലായിടത്തും നടക്കുകയാണ്. ഇതൊക്കെ കണ്ടെത്തിയ കാര്യങ്ങളാണ്, ഇന്നതാണ്. അങ്ങനെയുള്ള ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദർശനമാലയ്ക്ക് വ്യാഖ്യാനം എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് വളരെ വളരെ വളരെ വിചിത്രമായി തോന്നും. ഇവരൊക്കെ ഇതിലൊക്കെ വിശ്വസിച്ചിരുന്നു അന്ധമായിട്ട്. ശിവലിംഗസ്വാമി എന്ന് വെച്ചാൽ എന്താണ്, വെറും ഒരു നാട്ടുംപുറത്ത് ജനിച്ചു വളർന്ന് ലോകം കണ്ടിട്ടില്ലാത്ത ഒരു അന്നത്തെ കാലഘട്ടത്തിൽ ഒരു അങ്ങനെ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്നല്ല. അത് അതിനൊരു വ്യത്യാസമുണ്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഗുരുവിലും കാലത്തിനനുസരിച്ചാണ് മാറ്റം വന്നുകൊണ്ടിരുന്നത്. മനസ്സിലായോ? ഗുരു ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. കാലങ്ങൾ മാറുന്നതനുസരിച്ച്, സമൂഹം മാറുന്നതനുസരിച്ച്, ചുറ്റുപാടുകൾ മാറുന്നതനുസരിച്ച് ഗുരു പുതിയ അറിവിനെ ഉൾക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോ ഈ പ്രാചീനമായ ഈ മാമൂറുകളും വിശ്വാസങ്ങളും, അതായത് ഈ ശിവലിംഗ സ്വാമിക്ക് തന്നെ എന്താണ് ഭൂതപ്രേതങ്ങളെ പേടിയായിരുന്നെന്നും അതിനുവേണ്ടി ഒരു ആൽത്തറയിൽ കൊണ്ടുവന്ന് കിടത്തിയെന്നും വിശദമായി ശിവലിംഗ സ്വാമി വർണ്ണിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇട്ടിട്ട് മാറിപ്പോയെന്നും ഭയങ്കരമായി പേടിച്ചെന്നും പിന്നീട് അവസാനം ഗുരു തിരിച്ചു വന്നെന്നും തമിഴ്നാട്ടിലവിടെ. അപ്പോ ഇത്തരം വിശ്വാസങ്ങളെയും ഇത്തരം ഇതൊക്കെ മാറ്റിയെടുക്കാൻ ഗുരു ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒറ്റയടിക്ക് നടക്കുന്ന കാര്യമല്ല. ഒന്നാമത് കുട്ടിക്കാലത്ത് എന്റെ പ്രധാനമായി പറയുന്ന എന്താണ്, നമ്മുടെ എഡ്യൂക്കേഷനാണ്. കുട്ടിക്കാലത്തെ വീട്ടുകാർ പറയുകയാണ്, അവര് നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടി രാത്രി അങ്ങോട്ട് ഇറങ്ങരുത്, അവിടെ ഈനാം പേച്ചിയുണ്ട്, മറ്റോണ്ട് മറിച്ചോണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ പേടിയുണ്ടാക്കി കുട്ടിച്ചാത്തനുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. എന്നുവെച്ചാൽ അന്നത്തെ പഴയകാലത്തെ ലാ ആൻഡ് ഓർഡർ ഇങ്ങനെയാണ് പരിപാലിക്കുന്നത്, ക്രമസമാധാനം കുട്ടികളുടെ അതുകൊണ്ട് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്രമസമാധാന പരിപാലനം നടത്തുന്ന പഴയകാലത്തെ വിദ്യ ഇതാണ്. ഇതൊക്കെ ആയിട്ടാണ് പിള്ളേർ പേടിക്കുന്നത്, പേടിച്ചടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇവന്മാര് വെറുതെ കാണിക്കുന്നു. പക്ഷെ ഇതിനൊരു വിപരീതമായ ഫലമുണ്ട്. എന്താണ്, ഇവന്റെ മനസ്സിൽ ഇങ്ങനെ അന്ധമായ വിശ്വാസങ്ങൾ കയറിക്കൂടിയിട്ട് അത് ചിലപ്പോ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്കും എന്തുവരും, ഇങ്ങനെയുള്ള മാനസികമായ അവസ്ഥയിലേക്ക് വരും. പിന്നെ ഇനി കുട്ടികൾ ഇതിനെ കുറിച്ച് ഒരു പഠനം പറയുന്നത്, ഇപ്പോ ഒരു സൂപ്പർമാൻ എന്ന് പറഞ്ഞൊരു സീരിയൽ ഒന്നല്ലോ, ഈ സൂപ്പർമാൻ സീരിയൽ വന്നു കഴിഞ്ഞതിന് ശേഷം പല കുട്ടികളും എന്ത് ചെയ്തു, സ്വയം സൂപ്പർമാനായിട്ട് പല അബദ്ധങ്ങളും കാണിച്ച് മരിക്കുകയൊക്കെ ചെയ്തു. പോലെ പഴയ കാലത്ത് ഈ കുട്ടിച്ചാത്തന്റെ വെറുതികളൊക്കെ അമ്മമാരെ പറഞ്ഞു കേട്ടിട്ട് കുട്ടിച്ചാത്തനെ സ്വാധീനിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞു ഈ കുട്ടികൾ എന്ത് ചെയ്യും, വിചാരിക്കും കുട്ടിച്ചാത്തൻ എന്റെ ദേഹത്ത് വന്നു. ഇവനും വിചാരിക്കും എനിക്ക് വലിയ സിദ്ധികളൊക്കെ ഉണ്ട്. ഇത് വിചാരിച്ചിട്ട് കുട്ടിച്ചാത്തൻ തന്റെ ദേഹത്ത് വന്നു എന്നുള്ളത് തന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി, മറ്റാരെയല്ല, അവനെ തന്നെ വിശ്വസിപ്പിക്കും കുട്ടിച്ചാത്തൻ വന്നു. എന്നിട്ട് ഇവൻ കല്ലെറിയും തീയിടും. അപ്പോ ഇവൻ വലിയ ബുദ്ധിമാനല്ലേ, കൊച്ചു പിള്ളേർക്ക് ബുദ്ധി കൂടുതലാണല്ലോ. അപ്പൊ അവൻ വളരെ ബുദ്ധിപരമായിട്ട് മറ്റുള്ളവർ കാണാത്ത ആംഗിളിൽ കല്ലെറിയും. ഇപ്പൊ ഒരാൾ കൂടെ ഇരിക്കുകയാണ്, അവന് ഈ കട്ടിലിന്റെ അടിയിരിക്കുകയാണ്, പക്ഷെ അവന്റെ കല്ല് വന്ന് വീഴുന്ന മേളയിലായിരിക്കും. അവനവിടെ ബുദ്ധി ഉപയോഗിക്കും. കാരണം എന്താണ്? അവൻ സ്വയം വിശ്വസിക്കുന്നത് കുട്ടിച്ചാത്തൻ അവന്റെ ഉള്ളിലുണ്ട്, അവന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ കുട്ടിച്ചാത്തൻ ആവേശിച്ചു എന്നുള്ള വിശ്വാസത്തിൽ പിള്ളേരത് ചെയ്യും. എല്ലാ കുട്ടിച്ചാത്തൻ പരിപാടികളും മനുഷ്യൻ ചെയ്യുന്ന തന്നെയാണ്. അതിനകത്ത് വേറെ യാതൊന്നും, അത് മനസ്സിലാക്കാൻ വേണ്ടി ദർശനമാനയ്ക്ക് വ്യാഖ്യാനം എഴുതേണ്ട യാതൊരു കാര്യമില്ല. അത് ഈ ഓരോ വോളിയത്തിന്റെയും തുടക്കത്തിൽ അടിയ വെച്ചിരിക്കുന്നു. വ്യാഖ്യാനം മോശമൊന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഈ ഒരു കാര്യം ഇതുപോലെ തന്നെ നടായൊരു എന്താ നടായൊരുവിന് തകരാറുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. വേറൊരു സന്ദർഭവും പറയുന്നുണ്ട്. എന്താണ്? ഞാൻ പേടിക്കേണ്ട ഒരു കാര്യമില്ല. എങ്ങനെയാണ് കുരങ്ങിൽ നിന്ന് മനുഷ്യൻ പരിണമിച്ച പരിണാമത്തെ കുറിച്ച് ചോദിച്ചത്? ഇന്നത്തെ കുരങ്ങന്മാരെന്താ പരിണമിച്ച് മനുഷ്യരാവാത്തതെന്ന് ചോദിച്ചത്? പരിണാമശാസ്ത്രത്തെ കുറിച്ച് അറിയാമെന്നുള്ളവർ വളരെ അനായാസമായി ഉത്തരം പറയാമെന്നുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ നല്ല ഗുരുവിന്റെ മുമ്പിൽ ഉത്തരം മുട്ടി മനസിലായ ഉത്തരം മുട്ടി നിന്ന് പോയെന്നാ പറയും. ഇതൊന്നും ഇത് ഈ പറയുന്ന ഒരു പ്രശ്നത്തിന് ഉത്തരം മുട്ടേണ്ട കാര്യമില്ല. അതിനുവേണ്ടി ദർശനമാല പഠിക്കേണ്ട, അതാണ് ഞാൻ പറയുന്നത്. ഇന്ന് നിങ്ങളൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, എന്താണ് കുട്ടിച്ചാത്തൻ? മനുഷ്യർ കാണിക്കുന്ന വികൃതിയാണെന്ന് എന്നെ പറയും. കാരണം ഇന്ന് അവർക്ക് അതുകൂടി പിന്നെ ഇതുപോലെ നമ്മളെയൊക്കെ വളർത്തിയപോലെ പറഞ്ഞ് പേടിപ്പിച്ച് വളർത്തിയവരാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇതൊന്നും ആരും ഇന്നത്തെ പിള്ളേരൊന്നും ഇതൊന്നും അംഗീകരിക്കില്ല. പക്ഷെ നടായൂർ അതിനൊരു ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് അത് വെച്ച് ദർശനമാനങ്ങൾ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഒരു വിചിത്രമായി എനിക്ക് തോന്നുന്നു. എന്താ ഈ സംഭവം? അതിന് കണ്ട് ചോദിച്ചു നോക്കണം, ഇത് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ ഇത് കാണുമ്പോൾ ചോദിച്ചു ഇങ്ങനെ ഇനി എഴുതിയിരിക്കും. സച്ചിദാന സ്വാമിയുടെ ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം നടായുരുവിന്റെ ശിഷ്യന്മാരുടെ സച്ചിദാന സ്വാമിയുടെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി ഞാൻ ചോദിച്ചാ പറയും ഇല്ല എന്ന് പറയും, ഭക്തന്മാര് ചോദിച്ചാ പറയും ഉണ്ടെന്ന് പറയുന്നുണ്ട്. സത്യമായിട്ടാ ഉള്ളിലറിയാം ഇതൊന്നും ഇന്ന് പറഞ്ഞാൽ ജനങ്ങൾ സ്വീകരിക്കില്ല. സത്യനാരായണ സ്വാമി അങ്ങനെ പറയത്തുള്ളൂ. എനിക്കും ഉണ്ടോ സ്വാമി എന്ന് മുഖത്ത് നോക്കി ഒന്ന് തറപ്പിച്ചു വെച്ചപ്പോ ഈ അതൊന്നുമില്ല. ആ ഭക്തന്മാരുടെ സ്വാമി പറയും ഇതൊക്കെ ഉണ്ട് വിശ്വസിച്ചോളാൻ പറയും. കാരണം ഇതില് ഒരു മനഃശാസ്ത്ര പഠനം പറയുന്നത് എന്താണ്? ഇത് വളർത്തുന്നതും എല്ലാം ഈ നാടൻ മന്ത്രവാദികളും മറ്റുള്ള ആൾക്കാരാണ്. കാരണം ഇതൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചാലേ അവരുടെ ജീവിതം നടക്കത്തുള്ളൂ. വിശകലനം ചെയ്യുന്ന ഒരു മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാടല്ലോ ഗുരുവിന്റെ ദർശന. അതെന്തോ ആയിക്കൊള്ളട്ടെ, ഞാൻ നടായുരുവിന്റെ വ്യാഖ്യാനത്തെ പറ്റൊന്നും പറയുന്നില്ല. അദ്ദേഹം ഒരുപാട് പഠിച്ചെഴുതിയിരിക്കുന്നു. പക്ഷെ ഈ കുട്ടിച്ചാത്തിനെ ഈ വ്യാഖ്യാനവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ഒരു കോമൺ സെൻസിനും നിരക്കാത്ത ഒരു കാര്യമാണ്. കോമൺ സെൻസിനെ നിരക്കുന്നു, ഇല്ലാത്ത ഒരു കാര്യം. അത് മനസ്സിലാക്കാൻ എന്താ ഇത്ര വലിയ പാട്? ഏത് ഇന്ദ്രജാലമെന്നല്ലേ പറഞ്ഞുള്ളോ? ഇന്ദ്രജാലമാണെങ്കിൽ അത് വിശദീകരിക്കാമല്ലോ. ഇന്ദ്രജാലം ഇന്നതാണ്, മാജിക് ഇന്നതാണ്, എപ്പോഴേ ഇന്ദ്രജാലം എന്ന് പറയുന്നത് ഇന്നതാണ്, അതൊക്കെ മനസ്സിലാക്കാൻ എന്താ പ്രയാസം? പക്ഷെ ഈ കുട്ടിച്ചാത്തനെ അവിടെ കൊണ്ടുവരുന്നത് എങ്ങനെ? ഗുരു അത് ചോദിച്ചോണ്ട് അതാണ് പറയുന്നത്. ശിവലിംഗ സ്വാമി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഒരുപാട് സയന്റിസ്റ്റുകളൊക്കെ ഇതിനെ വിശ്വസിക്കുന്നവരുണ്ട്. മന്ത്രവാദം എല്ലായിടത്തും അവിടെ മതത്തിന് അതിന് പ്രാധാന്യം ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ പ്രദേശങ്ങളിലൊക്കെ അവിടെ കുറവായിരിക്കും. എന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ അവരൊക്കെ പള്ളിയിൽ പോകത്തില്ല, പള്ളിക്ക് കാശ് കൊടുക്കത്തില്ല, അങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള ചില അന്ധവിശ്വാസങ്ങളും മനുഷ്യന്റെ മനസ്സിൽ എല്ലായിടത്തും ഉണ്ടാവും. എന്നുവെച്ചാ ചെറിയ ഇപ്പോ ഒരു ഷർട്ടിന്റെ കളറ്, ഒരു ഡേറ്റ്, ഇതൊക്കെ കൊണ്ട് ചില പ്രത്യേക കാര്യം സാധിക്കാം. ചുവന്ന ഷർട്ട് കൊണ്ടുകൊണ്ട് പോയാൽ കാര്യം നടക്കും, ഇന്ന ഡേറ്റിൽ പോയാൽ കാര്യം നടക്കും, ഇങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസങ്ങള്, അന്ധവിശ്വാസങ്ങള്, തെളിവില്ലാത്ത അന്ധവിശ്വാസം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇതൊന്നും ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല, ഇതല്ല എന്ന് നമുക്ക് തെളിയിക്കാനും പറ്റും. അതന്നെ ഈ കല്ലെറിയുന്ന കുട്ടികളാണെന്ന് കണ്ടുപിടിച്ചത്. ഈ വർക്കലയിൽ പണ്ട് നടന്ന സംഭവം പിന്നീട് പത്രത്തിൽ വിശദമായി വന്നു. അന്ന് അവരിവിടെ കൊണ്ടുവന്ന ആ കുട്ടി തന്നെയാണ് കല്ലെറിഞ്ഞത് എന്നുള്ളത് യുക്തിവാദികൾ പോയി അത് തെളിയിച്ചു. ഇന്നിപ്പോ വളരെ ഈസിയായി തെളിയിക്കും കല്ലിന്റെ ഫിംഗർ പ്രിന്റ്. ഇനി ഒരു സംഭവം കൂടെ പറയാം. കുറച്ച് സമയം കൂടെ ഉണ്ടല്ലോ. ഞങ്ങളുടെ നാട്ടില് ഒരു സിദ്ധനുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു 10, 15, 16 വയസ്സ് വരും, അല്ല അത്രയും വരത്തില്ല, 15 വയസ്സൊന്നും വരത്തില്ല. ഞാനന്ന് 6ലോ 7ലോ പഠിക്കുകയാണ്. അന്ന് ആ നാട്ടിലെ ഒരു അമ്മമ്മ, അവർക്കൊരു 70 വയസ്സ് കഴിഞ്ഞു, എന്നോട് പറഞ്ഞിരുന്ന ഒരു കഥയാണ്. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സിദ്ധനുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ മകളാണ് ഈ അമ്മമ്മ. അപ്പോ അവര് പറഞ്ഞൊരു സംഭവമാണ്, ഒരു ദിവസം ഇവര് സമ്പന്നരാണ്, വലിയ വീടാണ്. അപ്പൊ ഈ സിദ്ധൻ എന്നെ കാണാൻ കുറച്ച് ആൾക്കാർ വന്നു. അപ്പോ ഈ അമ്മമ്മയ്ക്ക് അന്ന് 10 വയസ്സിന് താഴെ പ്രായമാണ്. ഈ ആൾക്കാർ വരുന്നത് നേരത്തെ അറിഞ്ഞുകൊണ്ടായിരിക്കും. അമ്മമ്മ പറഞ്ഞത് എന്റെ ഓർമ്മയിൽ ഉള്ള ഇപ്പോ ഉള്ള കാര്യം പറയാം. അപ്പോ ഈ സിദ്ധൻ എന്ത് ചെയ്തു, ഒരു 3-4 കല്ല് ഈ കുട്ടിയുടെ കൊടുത്തു, ഈ അമ്മൂമ്മയുടെ. അന്ന ഒരു കുട്ടിയാണ്. അപ്പൊ 2 വീടാണ്. അപ്പൊ ഉമ്മറത്ത് ആൾക്കാരെല്ലാം കാണാൻ വന്നിരിക്കുന്നു, കസ്റ്റമേഴ്സ്. എന്തിനു വന്നു എന്നൊന്നും അറിയത്തില്ല, മിക്കവാറും കുട്ടിച്ചാത്തനായിരിക്കും. അപ്പൊ 3-4 കല്ല് കൊടുത്തിട്ട് ഈ കുട്ടിക്ക് എടുത്ത് പറഞ്ഞ, അപ്പുറത്തെ സൈഡിൽ നിന്നുകൊണ്ട്, ഇതിന്റെ ഇടയ്ക്ക് ഒരു മതിലുണ്ട്, ആ അപ്പർ സൈഡിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ട് എറിഞ്ഞിട്ട് ഈ 4 കല്ല് വലിച്ച് ഇങ്ങോട്ട് എറിഞ്ഞിട്ട് പെട്ടെന്ന് മുറിയിക്കയറണം. അപ്പൊ അതിനു മുമ്പ് ഈ കുട്ടി കാലില് കൊലുസിട്ടിരുന്നു, ഈ കൊലുസ് അഴിച്ചു വേപ്പിച്ച്. ഒക്കെ വളരെ പ്ലാൻ ചെയ്തതാണ്, കാരണം ഈ കുട്ടി ഓടുമ്പോൾ കൊലുസിന്റെ ശബ്ദം കേൾക്കുമല്ലോ. അപ്പൊ ഇവര് പറയുന്നു, അവിടെ ആൾക്കാർ വന്നിരുന്നു. അപ്പോ എല്ലാം പ്ലാനിങ് പോലെ തന്നെ ഈ കുട്ടി ആ വീട്ടിന്റെ അവിടെ നിന്നു, ആൾക്കാർ വന്നിന് സംസാരിക്കുന്ന കേട്ട് ഉടൻ തന്നെ കുട്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്നു. മതിലിന്റെ അപ്പുറത്ത് ഈ 4 കല്ലും വലിച്ചെറിഞ്ഞിട്ട് പെട്ടെന്ന് എല്ലാം അടുത്തടുത്താണ് അങ്ങ് മുറിക്കകത്ത് കയറി. അപ്പോ എന്നോട് പറഞ്ഞു, അത് കുട്ടിച്ചാത്ത എറിഞ്ഞാണ്. അവനെന്നോട് പറഞ്ഞാണ്, അപ്പോ അച്ഛൻ, ഇവരുടെ അച്ഛൻ കുട്ടിച്ചാത്തനെ പിടിച്ചുകിട്ടുന്നയാളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അത് കുട്ടിച്ചാത്ത എറിഞ്ഞാണ് എന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി, എന്നെ കൊണ്ടെന്ന് അറിയിച്ചത്. എനിക്ക് ഒരു 10 വയസ്സുള്ളപ്പോ ഇവർക്ക് 70 വയസ്സ് കഴിയണമെങ്കിൽ അവർക്ക് അവരേത് കാലത്താ ജീവിച്ചിരുന്നു, 100 കൊല്ലത്തിന് മുമ്പ്. പക്ഷെ അവരും വളർന്നു വന്നപ്പോ അവർക്ക് മനസ്സിലായി അന്ന് ഇവരെ കൊണ്ട് ചെയ്യിച്ചത് എന്താണ്, കുട്ടിച്ചാത്തൻ മേലെയാണ്, കല്ലെറിയിച്ചാണെന്ന് എന്നോട് പറഞ്ഞു. ഒരു പക്ഷെ ഞാൻ പിന്നെ ചോർക്ക അത്രയും മനസ്സിലാക്കാനില്ലെങ്കിലും അത് പുള്ളി തൊട്ട് എറിയിച്ചായിരിക്കും. പണ്ട് ചെയ്യുന്ന എന്താണ്, ചുണ്ണാമ്പ് കല്ലിൽ തൊടും, എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഇരുന്നു കൊണ്ട് ചുണ്ണാമ്പ് തൊട്ടവർ 2-3 കല്ലെടുത്ത് അപ്പുറത്തോട്ട് എറിയും. എന്നിട്ട് പറയും, കുട്ടിച്ചാത്ത ഉണ്ടെങ്കിൽ തിരിച്ചറിയട്ടെ എന്ന് പറയും. സ്ഥിരം കുട്ടിച്ചാത്തന്റെ പരിപാടി അതാണ്. അപ്പൊ അപ്പുറത്ത് അവര് ഈ ചുണ്ണാമ്പ് തൊട്ട കല്ലുമായിട്ട് അവിടെ ഇരിക്കും. അപ്പൊ അവിടുന്ന് ഒരു കല്ല്, അതുപോലെ ഒരുപാട് കല്ല് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. ആ കല്ലെടുത്ത് ഇങ്ങോട്ട് അറിയും, ഉടനെ ചെന്ന് എടുത്തുകൊണ്ട് വരാൻ പറയും. എടുത്തുകൊണ്ട് നോക്കുന്നതിന് ചുണ്ണാമ്പ് തൊട്ടിരിക്കുന്നു, കണ്ടോ കുട്ടിച്ചാത്ത ഉണ്ടെന്നുള്ളതിന് തെളിവില്ലേ? ചുണ്ണാമ്പ് തൊട്ട് അറിഞ്ഞ കല്ല് അരിപ്പുറത്തും ഇങ്ങനെ നടന്ന സംഭവങ്ങളായിട്ടൊക്കെ പറയുന്നുണ്ട്. അല്ല ഈ ഗുരുവിനെ സംബന്ധിച്ച് പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചെന്തെന്ന് വെച്ചാൽ അന്ന് ഈ സാധാരണ ജനങ്ങൾ ഒരു ബോധം വിശ്വാസം ഇല്ലാത്തുള്ള ആൾക്കാർ ഗുരുവിനും കുട്ടിച്ചാത്തൻ സ്വാധീനമായിരുന്നു എന്നും പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ ആൾക്കാർ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കഥകൾ ഗുരുവിന്റെ മേലും കെട്ടിവെക്കും, കെട്ടിവെക്കുകയും പുസ്തകത്തിൽ എഴുതുകയും ചെയ്തു. അപ്പോൾ ഈ വിഷ്ണുമായ കുട്ടിച്ചാത്തനൊക്കെ ഗുരുവിന്റെ കയ്യിലും ഉണ്ടായിരുന്നു എന്ന് അതാണ് ഗുരു പിന്നീട് പറഞ്ഞത്. എന്താണ് നമ്മെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് ആവശ്യമില്ലാത്ത കഥകൾ ആൾക്കാർ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെന്ന്. കാരണം ഇവർക്ക് ഗുരുവിനെ ഒരു അത്ഭുത മനുഷ്യനായി അവതരിപ്പിക്കണം, നമ്മുടെ സച്ചിദാനന്ദ സ്വാമിയൊക്കെ ഇനി ചെയ്യുമ്പോൾ. ഇതും പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഗുരുവിന്റെ പേരിൽ ഈ കഥകളൊക്കെ വരുന്നത്. അപ്പൊ ഗുരു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും പരിശോധിക്കുകയും അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ഇതും ഗുരു ഇവിടെ പറഞ്ഞില്ല കുട്ടിച്ചാത്ത ഉണ്ടെന്ന്, ചോദിച്ചതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ നാട്ടുമ്പുറത്ത് നടക്കുന്നുണ്ട്, നിങ്ങളുടെ സയൻസിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചതേ ഉള്ളൂ, എന്തെങ്കിലും വിശദീകരണം ഉണ്ടോ. അപ്പോ ഇന്നിപ്പോ സയൻസിന് വിശദീകരണമുണ്ട്, ഒരുപക്ഷെ നടായ ഗുരുവിനൊന്നും അറിയില്ലായിരിക്കും. കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ് മുഴുവൻ മനുഷ്യരും എന്താണ് കഷ്ടം ദീനം പിടിച്ചോ മധുരയത് പിടിച്ചോ കിടക്കുന്ന കാലമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ അന്ന് ഒരുപാട് പ്രചാരത്തിൽ ഇരുന്നിരിക്കും. അതുകൊണ്ട് ഇതെനിക്ക് ഇത് വായിച്ചപ്പോ എനിക്ക് വളരെ ഒരു വിചിത്രമായി തോന്നി, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇത് നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും കുട്ടിച്ചാത്തന് ആർക്കെങ്കിലും നാളെ പിടിച്ചു കെട്ടിക്കൊടുത്ത് 10 പൈസ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ കഴിവ്. അങ്ങനെ ചെയ്യുമ്പോഴും ഇതൊക്കെ മനസ്സിലിരിക്കണം, ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങളാണ്.